പഴയ വ്യാഖ്യാനങ്ങളുടെയൊക്കെ ഒരു പ്രശ്നമാണ്. ആ ശൈലിയിൽ വ്യാഖ്യാനിക്കുമ്പോഴും ആ ബുദ്ധിമുട്ട് ടീക തൂകാം അപേക്ഷതയെന്ന് പരിഹസിച്ച് പറയും. ഒരു വ്യാഖ്യാനം മനസ്സിലാക്കണമെങ്കിൽ പിന്നെ വേറൊരു വ്യാഖ്യാനം, കാരണം കൂടുതൽ സങ്കേത ജടിലമാണ് വ്യാഖ്യാനം. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അത് അവരെ എഴുതി വച്ചിരിക്കുന്നത് ശരിയാണ്, പക്ഷെ വായിച്ച് മനസ്സിലാക്കുന്നത് സാധാരണക്കാർക്ക് പറ്റത്തില്ല. അതിനുവേണ്ടി പിന്നെ വേറെ ഒരു തൂക എന്ന് പറഞ്ഞ വേറൊരു വ്യാഖ്യാനത്തെ ആശ്രയിക്കുന്നു. അങ്ങനെയൊരു കുഴപ്പമുണ്ട്. പിന്നെ ലളിതമായി വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും സാധിക്കാറുമില്ല. അങ്ങനെയുണ്ട്. കൂടുതൽ ഗഹനമായ വിഷയങ്ങൾക്ക് ലളിതമായ വ്യാഖ്യാനം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ആൾക്കാർ പറയും വളരെ ലളിതമാണ് ലളിതമായി വ്യാഖ്യാനിക്കണമെന്ന്. വിഷയം ഗഹനമാകുന്നതിനനുസരിച്ച് അത് കൂടുതൽ പ്രൗഢമാണ്, എന്ന് വെച്ചാൽ അതിന്റെ ലാളിത്യം കുറയും. അങ്ങനെ ഒരു പ്രശ്നം അതിനകത്തുണ്ട്. അത് ഏത് വിഷയത്തെ സംബന്ധിച്ചായാലും അത് ലളിതമാക്കുക എന്ന് പറയുന്നത് ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ ഫിസിക്സിന്റെ ഉയർന്ന ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ലളിതമായി പഠിക്കാതെ അങ്ങനെ ഒരു വഴിയേയില്ല. കടുകട്ടിയായ മാത്തമെറ്റിക്സിന്റെ ഇക്വേഷനിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് അത് വിഷയം വളരെ ഗഹനമാണ്. അങ്ങനെ അതിനെ സരളമാക്കി കഴിയുമ്പോൾ അത് ഒരു വഴി കുറവാണ്. അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇതിനകത്തും ഉണ്ട്. സരളം സരളമൊന്നും ഭാഷ സരളമാകും, ആശയം ഗഹനമാണ്. അങ്ങനെ പോകുന്നു. പിന്നെ അവിടെ ഭാഷ കൂടി ഗഹനമായി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നമാണ്. അങ്ങനൊരു പ്രശ്നം ആ വ്യാഖ്യാനത്തിലുണ്ട്. അപ്പോ എന്താണ് ചിതാകാശം? അത് കഴിഞ്ഞ ദിവസം പറഞ്ഞു. ചിതാകാശമെന്നോ ബ്രഹ്മമെന്നോ പരമാത്മാവെന്നോ ആത്മാവെന്നോ ഒക്കെ ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കും. ഇവിടെ അങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു. ഏത് ശബ്ദം വേണമെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ വളരെ ടെക്നിക്കലായി അതിനെയൊക്കെ വേർതിരിക്കും. അപൂർവം ചില സ്ഥലങ്ങളിൽ എല്ലായിടത്തും എന്റെ ആവശ്യം ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെ പറഞ്ഞു. അതിൽ വിവർത്തമാണ്, ആരോപിച്ചിരിക്കുകയാണ്. എന്ത് വെള്ളി മുതലായ പഞ്ച വിഭൂതികളെ, പഞ്ചഭൂതങ്ങളെ. പഴയ ചിന്തയിൽ, പഴയ ചിന്തയിൽ നിന്ന് തത്വചിന്തയിൽ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായി സ്വീകരിച്ചിരിക്കുന്നത്, സ്വീകരിച്ചിരുന്നത് പഞ്ചഭൂതങ്ങളാണ്. അപ്പൊ പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിക്കൊണം എന്താണ് പ്രപഞ്ചം മുഴുവനും എന്നിടത്താണ്. കാരണം ഇതെല്ലാം പഞ്ചഭൂത നിർമ്മിതം എന്നുള്ള തത്വചിന്താപരമായ ഒരു കാഴ്ചപ്പാട് അതിൽ നിന്നാണ് ഇത് പറയുന്നത്. ഇന്ന് പ്രപഞ്ചത്തെ കുറിച്ച് അങ്ങനെയൊന്നുമല്ല പഠിപ്പിക്കുന്നു. പഞ്ചഭൂത നിർമ്മിതമെന്നൊന്നും പറഞ്ഞാൽ അതുകൊണ്ടൊന്നും പ്രപഞ്ചത്തിന്റെ വ്യാഖ്യാനമൊന്നും ആകത്തില്ല. പണ്ടത് മതിയായിരുന്നു, കാരണം അത് തത്വചിന്തയാണ്, സയൻസ് അല്ല. അതുകൊണ്ട് അപ്പോ പഞ്ചഭൂതം എന്ന് പറഞ്ഞാൽ അന്ന് പ്രപഞ്ചമാണ്. അപ്പോ പഞ്ചഭൂതങ്ങൾ വിവർത്തമാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം വിവർത്തമാണ്. അങ്ങനെ എന്നുവെച്ചാൽ പ്രപഞ്ചം പരമാർത്ഥ സത്യമല്ല, പക്ഷെ നമുക്ക് അത് സത്യമായി അനുഭവപ്പെടുന്നു എന്നുള്ള അർത്ഥം വരും. വിവർത്ത ശബ്ദം ഉപയോഗിച്ചത് അതൊരു സാങ്കേതിക ശബ്ദമായതുകൊണ്ട് അതിനെ നമുക്ക് വേറെ രീതിയിലൊന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. അത് പതിഞ്ഞുപോയൊരു ശബ്ദമാണ്, ശാസ്ത്രങ്ങളിൽ പതിഞ്ഞു പോയ ബാലരാമണിക്കരുടെ ഭാഷയിൽ പറഞ്ഞ പ്രഹതമായ ശബ്ദം. പ്രഹതം എന്ന് പറഞ്ഞാൽ എന്താ ആർക്കെങ്കിലും മനസ്സിലാവും, പ്രസിദ്ധമായ ശബ്ദമാണ്. ഈ ശാസ്ത്ര പരിചയമുള്ളവർക്ക് അത് വളരെ പ്രസിദ്ധമാണ്, ശാസ്ത്രങ്ങളിൽ പരിചയമുള്ളവർ. ആ ശാസ്ത്രങ്ങളിലുള്ള ഒരു സാമാന്യ പരിചയം കൂടാതെ ഇത് മനസ്സിലാക്കാനും പ്രയാസം. ഇവിടത്തെ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കും? അങ്ങനെ ഒരു ശബ്ദം ഉപയോഗിച്ചു കഴിഞ്ഞാൽ മലയാളത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമുണ്ട്, അപ്പൊ അത് ഇവിടുന്ന് വന്നു എന്ന് അന്വേഷിച്ചു. അപ്പൊ അദ്വൈതികളുടെ അടുത്ത് തന്നെ എത്തിച്ചേരും. അപ്പൊ അവിടെ പറയുന്ന അർത്ഥം ഇതാണ്. ഇത് പിന്നെ ആവർത്തിക്കുന്നുണ്ട് അവിടെ. ദർശനമാണ് ദർശനമാണ് അധ്യാരോപ ദർശനത്തിന് തുറന്നു. അപ്പൊ ഇത് തന്നെ ആവർത്തിക്കുന്നുണ്ട് അസത്യ ദർശനം. അവിടെ പ്രപഞ്ചമെന്ന് പറയുന്നത് വിവർത്തമാണോ? അത് നമുക്ക് സത്യമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് പരമാർത്ഥത്തിൽ സത്യമല്ല. അത് പ്രപഞ്ചമാണെന്ന് പറയുന്നതിന് വരെ ഇവിടെ പറഞ്ഞു വിഭൂതി അഞ്ച്. പഞ്ചഭൂതങ്ങൾ അതതിന്റെ സാമാന്യമായ അർത്ഥമാണ്. എന്താണ് വിളികൾ? ചിത്താകാശത്തിൽ, ബ്രഹ്മത്തിൽ, വിവർത്തമാണോ, അധ്യാരോപിതമാണോ? അത് മറ്റൊരു ശബ്ദം. ആശയം മനസ്സിലാക്കണം. അധ്യാരോപ ദർശനം നമ്മൾ പഠിച്ചതാണ്, അത് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ വ്യക്തമാണ്. ഇവിടെ കാണുന്ന, ഇവിടെ അനുഭവപ്പെടുന്ന വെളി മുതലായ, ആകാശം മുതലായ വിഭൂതി അഞ്ച് പഞ്ചഭൂതങ്ങളും ഇതൊരു സിദ്ധാന്തം, ഇതിന്റെ സിദ്ധാന്തം അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇങ്ങനെ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുന്നത് കൊണ്ട് പ്രപഞ്ചം പരമാർത്ഥ സത്യമല്ല. പരമാർത്ഥ സത്യമല്ല എന്ന് പറയുമ്പോൾ ഒരു പരമാർത്ഥ സത്യത്തെ അംഗീകരിക്കുന്നുണ്ട്. ആ പരമാർത്ഥ സത്യമാണ് ചിതാകാശം. മറ്റു സ്ഥലങ്ങളിൽ ഗുരു തന്നെയാണ് ബ്രഹ്മമെന്ന് പറയും. ഇവിടെ ചിതാകാശം അതാണ് പരമാർത്ഥ സത്യം. ഇതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചിന്തിച്ചാൽ, ഓർത്താൽ, ചിന്തിച്ചാലും നടക്കും. നമ്മുടെ ചിന്ത എന്ന് പറയുന്നതിന് പര്യായ പദമായിട്ടാണ് ഓർക്കുക എന്ന് പറയുന്നത്. കാരണം ചിന്തയും ഓർക്കുന്നതും തമ്മിൽ വ്യത്യാസമാണ്. ഓർക്കുക എന്ന് വെച്ചാൽ സ്മൃതി, സ്മൃതി അനുഭവജന്യമാണ്, അനുഭവത്തിൽ നിന്ന് ഉണ്ടാവുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതലും ആശ്രയിക്കുന്ന നമ്മളെ സ്മൃതിയാണ്. നമ്മുടെ മുൻ അനുഭവങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മളെ ചിന്ത പറയുന്നത്. ഭാവന എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, പുതിയ പുതിയ കൽപ്പനകൾ വരും. കവിതയിൽ മറ്റു എഴുതുമ്പോടെ ഭാവനകൾ, ചിന്തയുണ്ട്, പുതിയ പുതിയ ആശയങ്ങളൊക്കെ വരുന്നു. ഇവിടെ പറയുന്നത് ഓർത്ത് അച്ഛന്തിച്ച എന്തിന് ചിന്തിക്കണം? ഈ പ്രപഞ്ചം ചിതാകാശത്തിൽ വിവർത്തമാണ് എന്നുള്ള കാര്യത്തെ ചിന്തിച്ചു വരുന്നു. എന്ത് മനസ്സിലാകുന്നു? ജലനിധി തന്നെ ഉയർന്നതും തരംഗാവലി അതുപോലെ അഭേദമായി തുടങ്ങി. ജലനിധി സമുദ്രം, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജലനിധി തന്നിൽ ഉയർന്നിടും തരംഗാവലി, തരംഗങ്ങളുടെ ആവലി കൂട്ടം, സമുദ്രത്തിലെ തരംഗങ്ങൾ. അതുപോലെ ഉപമ പോലെ നേരിട്ടുകഴിഞ്ഞാൽ ഉപമ. അപ്പൊ ഇവിടെയും എന്താണ്, സമുദ്രം നേരത്തെ പറഞ്ഞ സ്ഥിതാകാശം അറിവ്, അറിവിനെ ഏതിനോട് തൊട്ട് ഉപമിച്ചിരിക്കുന്നു, സമുദ്രത്തോട് ഉപമ. അറിവിനെ സമുദ്രത്തോടെ ഉപയോഗിക്കാൻ പറ്റും. ബാക്കി അറിവിൽ നടക്കുന്ന എല്ലാ സൃഷ്ടികളെയും കൂടെ തരംഗാവലികളോട്, തരംഗങ്ങളുടെ കൂട്ടം, തരംഗം, തിരമാല, മുല, കഥ എല്ലാം തരംഗാവലി എന്നുള്ളതുകൊണ്ട്. അപ്പൊ സമുദ്രത്തിന് പോലെയാണ് ചിതാകാശം, അതിലെ തിരമാലകളെ പോലെയാണ് പ്രപഞ്ചം. ഇത് മനസ്സിലാക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. വിവർത്തം എന്ന് പറഞ്ഞതും അവിടെ ധരിക്കേണ്ട കാര്യമാണ്. എന്താണോ വിവർത്തമായിരിക്കുന്നത്, വിവർത്തമായിരിക്കുന്നത് എവിടെയാണോ വിവർത്തമായിരിക്കുന്നത് അതിനോട് അഭേദമായിരിക്കുന്നു. ഇതും അദ്വൈതികളുടെ സിദ്ധാന്തമാണ്. അദ്വൈത സിദ്ധാന്തം ദ്വൈതികൾക്കൊന്നും ഇത് സമ്മതമാണ്. ഇത് രണ്ടും കൂടെ സ്വീകരിക്കുന്നിടത്താണ് അദ്വൈതം വരുന്നത്. പ്രപഞ്ചത്തെ ചിതാകാശത്തിന്റെ അറിവിൽ വിവർത്തം ആരോപിതമായി സ്വീകരിക്കുക, അതേസമയം അത് ചിതാകാശത്തോട് അഭേദമായി ഇരിക്കുക എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അദ്വൈതമാണ്. അദ്വൈതത്തിന്റെ പ്രത്യേകത ഈ രണ്ടാമത്തെ ഭാഗം കൂട്ടിച്ചേർക്കുന്നതുകൊണ്ട് എന്താണ് ലാഭം? ഇപ്പോ സമുദ്രത്തിനോട് തിരകളെല്ലാം അഭേദമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സമുദ്രത്തിൽ നിന്ന് വാസ്തവത്തിൽ അന്യമായിട്ടൊന്നുമില്ല. വാസ്തവത്തിൽ അന്യമായിട്ടൊന്നുമില്ല, എല്ലാം സമുദ്രത്തോട് അഭേദമായിരുന്നു. അതുപോലെ അറിവിൽ വിവൃത്തമായിരിക്കുന്ന എല്ലാം എന്താണ്, അറിവിൽ നിന്ന് അന്യമല്ല, എല്ലാ അറിവുകളും. ഇതിനാണ് അദ്വൈതം എന്ന് പറയുന്നത്. മറ്റ് ദ്വൈതികൾ ഇവർക്കാർക്കും ഇത് സമ്മതമേയല്ല. ഈ രാശി നേരായാലും ശ്രമിക്കും, അദ്വൈതി മാത്രമേ. എന്നിട്ടിപ്പോ ദ്വൈതികൾ വേണമെന്ന് പറയും, തിരകൾക്ക് സമുദ്രത്തോട് അഭേദമുണ്ട്, പക്ഷെ ഭേദമുണ്ടെന്ന് വരും ഭേദാഭേദം ദ്വൈതികൾ പറയും. അല്ലെങ്കിൽ അവർ പറയും ഭേദം മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്വൈതി പറയുന്ന എന്താണ്, തിരകൾ സമുദ്രത്തോട് അഭിന്നമായിരിക്കുന്ന അതേസമയം അത് വിവർത്തമാണ്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. ഇതാണ് അദ്വൈതം എന്ന് പറയുന്നത്. രണ്ടു ഒരേ സമയം അംഗീകരിക്കും. വിവർത്തം എന്ന് പറയുന്നതുകൊണ്ട് എന്താ ലാഭം? ആ തിരകൾ സ്വയം സത്യമുള്ളതല്ല, അതിന്റെ സത്ത സമുദ്രത്തിന്റെ സത്തയാണ്, അതിന്റെ ഉണ്മ സമുദ്രത്തിന്റെ ഉണ്മ. അപ്പോ പ്രപഞ്ചത്തിന്റെ ഉണ്മ അറിവിന്റെ ഉണ്മയാണ്, പ്രപഞ്ചത്തിന് സ്വന്തമായൊരു ഉണ്മ അസ്തിത്വം സത്ത ഇല്ല. ഇതാണ് വിവർത്തമെന്നും സ്വീകരിക്കുന്നത് കൊണ്ട് വരുന്ന പ്രയോജനം. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്, ആവർത്തിച്ച് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ പറഞ്ഞു രണ്ടും കൂടെ എന്തിനും ഒരേ സ്ഥലത്ത് ചേർത്ത് പറഞ്ഞു. ബ്രഹ്മസൂത്രത്തില് ഭോക്താപത്തി അധികരണം എന്ന് പറഞ്ഞൊരറിയാം. ഈ വിഷയത്തെക്കുറിച്ച് അവിടെ ഈ സമുദ്രവും തരംഗങ്ങളും തമ്മിലുള്ള വിഷയത്തെക്കുറിച്ച് അവിടെ ഒരുപാട് ചർച്ച ചെയ്യുന്നു. ഈ ഉദാഹരണം വെച്ച് ഇതേ ആശയം തന്നെ അവിടെ പറയും. എന്താണ് ജലത്തിൽ നിന്നും തരംഗങ്ങൾ അന്യമല്ല എന്ന് പറഞ്ഞാൽ തരംഗങ്ങൾക്ക് ജലത്തെ വിട്ട് സ്വതന്ത്രമായി നിലനിൽക്കില്ല. അതുപോലെ ഈ പ്രപഞ്ചത്തിന് അറിവിനെ വിട്ട് സ്വതന്ത്രമായി ഒരു നിലനിൽക്കില്ല, സ്വതന്ത്രമായ ഒരു സത്ത ഇല്ല. അപ്പോൾ ഇത് ആരോപിതമാണ്, പ്രപഞ്ചം നിത്യയാണ്, അസത്യമാണ്. ഇതൊക്കെ ഗുരു പ്രത്യേകം ചർച്ച ചെയ്യുന്നത്. അസത്യ ദർശനത്തിൽ ഇത് അസത്യമാണെന്നാണ് പറയുന്നത്. അധ്യാരോപ ദർശനത്തിൽ ഇത് നിത്യമാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും അവിടെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ഈ പ്രപഞ്ചത്തെ ഈ അറിവിൽ നിന്ന് വേറെയാണ് എന്ന് കരുതുമ്പോഴാണ് അത് അസത്യമാണെന്നതും നിത്യമാകുന്നത്. അതാണ് അതിന്റെ സാരം. എപ്പോഴാണോ പ്രപഞ്ചത്തെ അറിവിൽ നിന്ന് അന്യമായി കരുതുന്നു, അങ്ങനെ ഒരാൾ കരുതുകയാണ് ഇത് അറിവിൽ നിന്ന് അന്യമാണ്, ചിതാകാശത്തിൽ നിന്ന് അന്യമാണ് എന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ ചിതാകാശത്തിൽ നിന്നും അറിവിൽ നിന്ന് അന്യമായ ഒരു പ്രപഞ്ചം നിത്യമാണ്. അതാണ് അതിൻ്റെ എന്തുകൊണ്ട് അതിനങ്ങനെ സ്വതന്ത്രമായി നിലനിർത്താൻ കഴിയത്തില്ല. പ്രപഞ്ചത്തിന് അറിവിനെ ആശ്രയിച്ച് നിലനിർത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ മിഥ്യെന്ന് എന്തുകൊണ്ട് പറയുന്നു? അവന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ലാത്ത ഇവിടെയാണ് ഭൗതികവാദവും അദ്വൈതവും തമ്മിൽ ചേരാതെ വരുന്ന ഇതാണ്. ഭൗതികവാദം എന്ന് വെച്ചാൽ ആധുനിക ശാസ്ത്രം, ആധുനിക സയൻസ്. അവരെന്താ പറയുന്നത്? പ്രപഞ്ചത്തിന് ഒരു നിലനിൽപ്പുണ്ട്, അത് അതിന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റേതിനെങ്കിലും ഒന്നിനെ ആശ്രയിക്കുന്നതായിട്ട് ഭൗതികശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയും. പ്രപഞ്ചം സ്വയം നിലനിൽക്കുന്നു, മറ്റെന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെന്നുള്ളത് ഭൗതികശാസ്ത്രത്തിനത് അങ്ങനെ ഒരു ചിന്ത അവിടെ ഉദിക്കുന്നില്ല. അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് പഠനം നടത്തുന്നത്. അതെങ്ങനെ നിലനിൽക്കുന്നു? അപ്പൊ അതിന്റെ നിലനിൽപ്പിന് അതിൽ നിന്നും ഭിന്നമായൊന്ന്, തികച്ചും ഭിന്നമായൊന്ന് അതിനെ ആശ്രയിക്കുന്നതായിട്ട് അങ്ങനൊരു അന്വേഷണമില്ല. അത്തരത്തിലൊരു കണ്ടെത്തലും ഭൗതികശാസ്ത്രത്തിൽ അതിന്റെ എന്താണ് എല്ലാ വിശദീകരണങ്ങളും ഭൗതികമായ ആ പ്രപഞ്ചത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇത് പ്രപഞ്ചം സ്വയം നിലനിൽക്കുന്നു. ഇവിടെ ഗുരു പറയുന്ന എന്താണ്? അത് അറിവിനെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. നിങ്ങൾ അറിവിനെ ആശ്രയിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പുണ്ടെന്നാണ്. സ്വതന്ത്രമായ നിലനിൽപ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് വിവർത്തമാണ്. അത് അസത്യമാണ്, അധ്യാരോപമാണ്, നിത്യമാണ്, ഇങ്ങനെല്ലാം പറയാം. അല്ല, അത് അറിവിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നതെങ്കിൽ അത് സത്യം തന്നെ. അപ്പോൾ അതിന് നിത്യം എന്ന് പറയാൻ പറ്റും. പ്രപഞ്ച സത്യം തന്നെ. അതിന്റെ സത്യത്വം എവിടെ ഇരിക്കുന്നു? അതിന്റെ സത്യത്വം എന്ന് പറയുന്നത് അതിന്റെ സ്വന്തമല്ല, അത് അറിവിൽ നിന്ന് കടമെടുത്തതാണ്. അറിവിന്റെ സത്യത്വമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ അനുഭവിക്കുന്നത്. ഇതാണ് ദ്വൈതം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അറിവിനൊരു സത്യത്വമുണ്ട്, അതിനാണ് എന്താണ് സകലതും ഉള്ളത് തന്നെ എന്നെല്ലാം പറയുന്ന അറിവിന്റെ സത്യത്വം. അസ്ത്യസ്ഥി എന്ന് സകലോപരി പൊതുവേ സത്യം. അങ്ങനെ പലതവണ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു. എന്ന അറിവിന്റെ സത്യത്വമാണ്, അതാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ച സത്യം തന്നെ. അപ്പോ പ്രപഞ്ച സത്യം എന്ന് പറയുന്നതും നിത്യം എന്ന് പറയുന്നതും രണ്ട് തരത്തിലുള്ള വിശകലനങ്ങളിലൂടെ പറയാം. എങ്ങനെ അതിനെ വിശകലനം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അദ്വൈതത്തിൽ ഇത് രണ്ടും പറയാം, ഒന്ന് മാത്രം പറയുന്നില്ല. അതുകൊണ്ട് പ്രത്യേകം മനസ്സിലാക്കിയിരുന്നു. മതപ്രഭാഷകരിൽ പലതും പറയും, അതെല്ലാം അദ്വൈതമായിരിക്കണമെന്നില്ല. ഇവിടെ അതിന്റെ ശരിയായ മർമ്മപ്രധാനമായ ഭാഗമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പ്രപഞ്ച സത്യം എന്ന് പറയുമ്പോഴും എന്താണ് അത് സ്വതന്ത്രമായ അസ്തിത്വമാണ്. പിന്നെ അതെന്തിനെ ആശ്രയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൗതികശാസ്ത്രത്തിൽ അതിന് ഒരു ഉത്തരമില്ല. ഉത്തരവില്ലാത്തതിന് കാരണം അറിവിനെ അവരെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അവര് ഭൗതികശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പൊതുവെ, ഭൗതികശാസ്ത്രജ്ഞന്മാർ തത്വചിന്തകന്മാരുണ്ട്. തത്വചിന്തയും ഭൗതികശാസ്ത്രത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ. അവർ വിട്ടുകഴിഞ്ഞാലും ജ്യോതിശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഈ അറിവെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഫിനോമിനൽ ആണ്, ഒരു പ്രതിഭാസമാണ്. നമ്മുടെ ബ്രെയിനിൽ ഒരു ബില്യണിനധികം ന്യൂറോൺസ് ഉണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്ന രാസപ്രവർത്തനങ്ങളും ഇലക്ട്രിക്കൽ ഡിസ്ചാർജുകളും. അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അറിവ്. എപ്പോഴാണോ ആ പ്രതിഭാസം നിലയ്ക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന ഡെഡ് ആകുമ്പോൾ പിന്നെ അറിവുമില്ല. അപ്പൊ അറിവിനെ ആശ്രയിച്ചല്ല പ്രപഞ്ചം നിൽക്കുന്നത്, അത് ബ്രെയിനിന്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് അറിവിനെ ആശ്രയിച്ചെന്ന് പറയാൻ കഴിയുന്നത് ഭൗതികശാസ്ത്രം. പിന്നെ ഈ ഭൗതികശാസ്ത്രന്മാര് ചില തത്വചിന്തകന്മാരും രണ്ടിനും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവർ പറയുന്നത് അങ്ങനെയല്ല, അറിവെന്ന് പറയുന്ന ഒന്നുണ്ട്. അവർ കൂടുതലും അതിന് ഫോളോ ചെയ്യുന്നത് ബൗദ്ധ ആചാര്യന്മാരെ, അദ്വൈതത്തെ അല്ല. കൂടുതലും അവർ ബൗദ്ധന്മാരെയാണ്. ബൗദ്ധന്മാരെന്ന് പറയുന്നത് നാഗാർജുനനെ പോലെയുള്ള അവർ പറയുന്നത് അറിവിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പുണ്ട്. ആ അറിവിന് പുറത്തു വരുന്നതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ബ്രെയിൻ. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബൾബിലൂടെ പ്രകാശമായിട്ട് വരുന്നത് പോലെ എന്ന് പറയുന്നത്. ബൾബിലൂടെ എനർജി പുറത്തു വരുമ്പോൾ എന്താവും? ലൈറ്റാവും. എനർജിയുടെ മാറ്റം വരുന്നു. അതുപോലെ ആധാരമായിട്ട് ഒരു അറിവുണ്ട്. ആ അറിവ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിനിലൂടെ, ബ്രെയിൻ ഒരു ബൾബ് പോലെ, ആ ബ്രെയിനിലൂടെ അത് പുറത്തു വരുന്നതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവ്. ശരി, അപ്പോ എന്താണ് അങ്ങനെ പറയുമ്പോ ഭൗതിക ശാസ്ത്രജ്ഞന്മാര് പറയും, ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തെളിയിക്കുക, അതിനെ പ്രൂവ് ചെയ്യും. ആദ്യം അതിനെ പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യും? ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ആശയം പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമെറ്റിക്കൽ ഇക്വേഷനിലൂടെ പ്രൂവ് ചെയ്യണം ആദ്യം. ഇതാണ് സയൻസിനെ തുടങ്ങുന്ന അവിടെയാണ് ഫിസിക്സിൽ പ്രത്യേകിച്ച് ആദ്യം അതിനൊരു ഇക്വേഷൻ ഉള്ളത്. പിന്നെ എക്സ്പെരിമെന്റലായി രണ്ടാമത് പ്രൂവ് ചെയ്യണം. പക്ഷെ അങ്ങനെ ഒരു ഇക്വേഷൻ ഇതുവരെ ആർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സിദ്ധാന്തം പറയുന്നുണ്ട്, പക്ഷെ അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എക്സ്പെരിമെന്റലായി തെളിയിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അതുവരെ അതെന്താണ്? അങ്ങനെ ഒരാശയം. അങ്ങനെ ഭൗതികശാസ്ത്രജ്ഞന്മാർ കുറച്ചുപേരെ ചെയ്യുന്നത് കൊണ്ടാണ് പറയുന്നത്. സയൻസിന്റെ കാഴ്ചപ്പാടല്ല, തത്വചിന്തയുടെ കാഴ്ചപ്പാടാണ് ഈ പറയുന്നതെന്ന് പറയുന്നത്. തത്വചിന്തയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുരാതനമാണ്, പുരാതനമായ ഒരു കാഴ്ചപ്പാട്. എന്നുവെച്ചാൽ ഇത് ആദ്യമായി അവതരിപ്പിക്കുന്നത് നാഗാർജുനനെ പോലെയുള്ള ബൗദ്ധാചാര്യന്മാരാണ്. നാഗാർജുനൻ, ധർമ്മകീർത്തി, വസുബന്ധു ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഈ അറിവ്. അവർ പറയുന്ന അറിവിന്റെ ഒരു പ്രൊജക്ഷനാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്, വിജ്ഞാനാഭാസം. അത് പിന്നെ പരിഷ്കരിച്ച് പരിഷ്കരിച്ചിട്ടാണ് അദ്വൈതികൾ അറിവിനെ കുറച്ചുകൂടെ ഉറപ്പിച്ചെടുത്തിട്ട് പറഞ്ഞെന്താണ്? അത് അറിവിന് വിവർത്തമാണ്, അറിവ് സ്ഥായിയാണ്. ബൗദ്ധന്മാരെ സ്ഥായിയായ ഒരു അറിവിനെ അംഗീകരിച്ചു. അപ്പോ ഈ അറിവ് പ്രപഞ്ചം, ഈ രണ്ട് തരത്തിലും നമ്മൾ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് 2000 വർഷം നിന്നു. നാഗാർജുനൻ 3-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളെന്ന് പറയുന്നു, 3-ാം 4-ാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ആളെന്നാണ് പറയുന്നത്. ഏകദേശം 2000 വർഷം ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചത് ഈ രണ്ട് ടൂൾ ഉപയോഗിച്ചിട്ടാണ്. ഒന്നെന്താണ്? അറിവ്, പിന്നെ അതിന്റെ ആഭാസമായ പ്രപഞ്ചം. അതിലൊരുപാട് പരിഷ്കാരങ്ങൾ കാലം കൊണ്ട് വരുത്തി വരുത്തി വരുത്തി വരുത്തിയാണ് ഇന്ന് നമ്മളീ പഠിക്കുന്ന തരത്തിലെത്തിച്ചേർത്തത്. ഇതിൽ ഒരുപാട് പേര് ഈ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരാളല്ല, പ്രത്യേകിച്ച് ഇന്ന ആളിന്റെ സംഭാവനയൊന്നും പറയാൻ പറ്റില്ല. നാഗാർജുനന്റെ ആ കാഴ്ചപ്പാട് വന്ന് വന്ന് വന്ന് ശങ്കരാചാര്യ വന്നപ്പോൾ അതിൽ ഒരു പുതിയൊരു പരിഷ്കാരം വരുത്തി, എന്നിട്ട് അതവിടെ നിന്നില്ല. ശങ്കരാചാര്യത്തിന് ശേഷവും തലമുറ തലമുറകളായി ഒരുപാട് ആചാര്യന്മാരെ ഇതിനിങ്ങനെ പരിഷ്കരിച്ചുകൊണ്ട് അപ്പോ അതിന്റെ ഒരു സാരമായ കാര്യമാണ് ഗുരു അവതരിപ്പിക്കുന്നത്. ആ തത്വത്തിന്റെ തത്വചിന്ത എന്ന് പറയുമ്പോൾ അങ്ങനെ നമുക്ക് എന്താണ് ഇങ്ങനെ ഒരു ആശയം പറയുമ്പോൾ വെറുതെ തള്ളിക്കളയായിരുന്നു. എന്താണ് ഇത് ഗുരു കണ്ടുപിടിച്ച ഒരു കാര്യമാണ് അങ്ങനെയൊന്നും പറയുന്നത്. ഇത് വലിയ പരമ്പര തന്നെയാണ്. എന്റെ സ്വാമിമാരുടെ സ്ഥിരം പരിപാടിയാണ് തള്ളി തള്ളിക്കളയുന്നത്. എന്തുകൊണ്ട്? ഇത് നാഗാർജുനന് തുടങ്ങിയാണ്. ഈ അറിവും പ്രപഞ്ചവും തമ്മിൽ ബന്ധപ്പെടുത്തി പ്രപഞ്ചത്തിന്റെ കാരണം എന്താണോ ഇങ്ങനെ ചിന്തിക്കുന്നു. ആ അറിവും പ്രപഞ്ചവും ബന്ധപ്പെടുത്തി എത്ര കാലം ചിന്തിച്ചോ അതുവരെയാണ് ഇതിനെ തത്വചിന്ത എന്ന് പറയുന്നത്. അതില് ശരിക്കൊരു മാറ്റം നൽകി. ഇത് ഇവിടെ മാത്രമല്ല, ഗ്രീക്ക് ചിന്തകന്മാര് അവരും ചിന്തിച്ചു. രജ്ജസർപ്പ ഉദാഹരണമൊക്കെ അവരും ചിന്തിച്ചതാണ്, ഇവിടെ മാത്രമാണ് രജ്ജസർപ്പമൊക്കെ. തിരുത്തുകാർ പോലും ചിന്തിച്ചു, പ്രാചീന എന്ന് വെച്ചാൽ അരിസ്റ്റോട്ടലിന് മുമ്പുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ എത്ര പ്രാചീനമാണെന്ന്. സി കോമൺ എറയ്ക്ക് മുമ്പ് അവർ ചിന്തിച്ചു. ഇതിന് മാറ്റം വരുന്ന എപ്പോഴാണ്? ഈ ഒരു ചിന്താഗതിക്ക് മാറ്റം വരുന്നത് ന്യൂട്ടൺ രംഗത്ത് വരുമ്പോഴാണ്. ന്യൂട്ടൻ ഒരു ആത്മീയവാദിയാണെങ്കിലും പ്രപഞ്ചത്തെക്കുറിച്ച് ഭൗതികമായി ചിന്തിച്ചു. ന്യൂട്ടൺ ബൈബിളിനെ കുറിച്ച് പഠനം നടത്തിയതാണ്. പക്ഷെ അവിടെ അങ്ങോട്ട് മാറി ആധുനിക ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത് കേവലം 150-200 വർഷത്തെ ഇടയുള്ളൂ. അവിടെ വന്നപ്പോഴത്തേക്ക് തികച്ചും അത് ഇതിനെ വിട്ടു, ഈ അറിവിനെ ആശ്രയിച്ചുള്ള പഠനം. വിട്ടിട്ട് എന്ത് ചെയ്തു? വസ്തുനിഷ്ഠമായി പഠിക്കാം. അങ്ങനെ ആണ് അതൊരു 200 വർഷത്തെ പഠിച്ചത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ എന്താണ് ഫിലോസഫിയോട് കടപ്പാടുള്ള ആൾക്കാരുണ്ട്, ഭൗതികശാസ്ത്രജ്ഞന്മാർക്കും. അവർ വീണ്ടും എന്ത് ചെയ്യും? വീണ്ടും ഇതിനെ യോജിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ ഒരു ഭാഗം. പക്ഷെ അത് പൂർണ്ണമായും വിജയിക്കണമെങ്കിൽ എന്ത് വേണം? പ്രൂവ് ചെയ്യണം. പൂർണ്ണമായി ഇതുവരെ വിജയിച്ചിട്ടില്ല. ഭാവി വിജയിച്ചാൽ നല്ലത്, നമുക്ക് അതിന് ഭാവിയെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. എങ്ങോട്ടാണ് ഇതിന്റെ പോക്കെന്നുള്ള ആർക്കും അറിയാൻ പറ്റില്ല. എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. എന്തായാലും വളരെ പുരാതനമായ നിലപാട് ഇതാണ്. എന്താണ്? അറിവിൽ വിവർത്തമാണ് പ്രപഞ്ചം. അത് ഈ ആധുനിക ഫിസിസിസ്റ്റുകൾ, ഭൗതികശാസ്ത്രജ്ഞന്മാർ ഈ ഫിലോസഫിയോട് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് അവർ ആശ്രയിക്കുന്ന ക്വാണ്ടം ഫിസിക്സിന് അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക എന്നുള്ളൊരു സാധനമാണ്. പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റിയൊരു സാധനമാണ്. പക്ഷേ ഇത് പ്രൂവ് ചെയ്യുന്ന ഭാഗത്ത് വരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രയാസം. അപ്പൊ ഇതിനൊരു തത്വചിന്തയായി മാത്രം സൂക്ഷിച്ചു കണ്ടുകഴിഞ്ഞാൽ കുഴപ്പമൊന്നും. തത്വചിന്താപരമായ നിലപാടുകൾ എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ആർക്കും അതിന് പിന്നെ ആക്ഷേപമൊന്നും പറയാനില്ല. ഇല്ലെങ്കിൽ അതൊക്കെ പ്രൂവ് ചെയ്യാൻ വലിയ പ്രയാസം. ഞാൻ പ്രത്യേകിച്ച് പറയുന്ന പലരും ഇതൊക്കെ സയൻസ് ആണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ തലകുത്തി മറയുന്നുണ്ട്. ഒരു കാര്യമില്ല എന്നുള്ള അത്രയ്ക്കും ഇന്നും വളർന്നിട്ടില്ല നമ്മുടെ ചിന്തകൾ. അതുകൊണ്ട് നാളെ ഇനി സയൻസ് ഒക്കെ അങ്ങനെ വളർന്നു ഇത്രയൊക്കെ അങ്ങനെ ഇരിക്കും. ഇന്ന് പക്ഷേ ആയിട്ട് അപ്പൊ ഈ വിവർത്തം എന്നുള്ള ഒരു കാഴ്ചപ്പാട് സ്ഥായിയായ ഒരു അറിവിനെ സ്വീകരിച്ചുകൊണ്ട് അതാണ് അടിസ്ഥാനപരമായി സത്യമായ പരമാർത്ഥമായ ഒരു അറിവിനെ സ്വീകരിച്ചുകൊണ്ട് അതിൽ വിവർത്തമാണ് കല്പിതമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തത്വചിന്താപരമായി മാത്രമേ ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂ. അത് നമ്മളെപ്പോഴും മനസ്സിലാക്കി തത്വചിന്തയുള്ളതാണ്. അവിടെയാണ് ഗുരുദേവൻ തന്നെ എന്താണ് രജ്ജസർപ്പമൊക്കെ കൊണ്ടുവരുന്നത്. രജ്ജസ്വരൂപം അഹിയോടും ഇതം തയ്യാറെന്ന് നിൽക്കുന്നതിൽ നിദർശനമാണ് ഇതോർക്കാൻ എന്നൊക്കെ പറയും. രജ്ജസർപ്പം കൊണ്ടുവരുന്നത് ഈ വിവർത്തം എന്ന് പറയുന്ന ഒരു ആശയത്തെ നിലനിർത്തിക്കൊണ്ടാണ്. ഈ ഒരു വിഷയത്തിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെ എഴുതി തള്ളിയിട്ടുണ്ട്. ഒന്ന് രണ്ടും ആയിരക്കണക്കിന്. ഒരു മനുഷ്യന്റെ ഒരു ജന്മം മുഴുവനും ശ്രമിച്ചാലും നമുക്ക് പഠിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും ഗ്രന്ഥങ്ങൾ എഴുതി കൂട്ടിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ, ഈ വിവർത്തം എന്ന് പറയുന്ന ഒരു വിഷയം. അപ്പൊ അത്ര വിപുലമായി ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ആലോചിച്ചു. നിസ്സാരമായൊരു കാര്യം. അപ്പോ ഇതൊക്കെ അത്രയും ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കും എന്നല്ല പറയുന്നത്, അതിന്റെ വ്യാപ്തിയെ കുറിച്ച് പറയുന്നു. നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് ഈ പറഞ്ഞിരിക്കുന്നു. ഇതൊരു വിവർത്തമാണ്, ആരോപിതമാണ്, കല്പിതമാണ്. എന്നാൽ ഇത് അറിവിൽ നിന്ന് അന്യവുമല്ല. ഈ ഒരു ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് തന്നെ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവഭൂമത്തെയുള്ള ആശയങ്ങൾ പറയുന്നു. അടിസ്ഥാനപരമായി എന്താണ് ഒരു തത്വസംഹിതയെ അംഗീകരിച്ചുകൊണ്ടാണോ പറയുന്നത്? അല്ലാതെ പറയാൻ പറ്റത്തില്ല. എല്ലാവരും ആത്മസഹോദരല്ലെന്ന് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ മറ്റൊരു തരത്തിൽ അത് അതിന് ശക്തമായ എന്താണ് ഒരു താത്വികമായ അടിത്തറയിൽ നിന്നുകൊണ്ട് പറയാം. അതിന്റെ അടിത്തറയിൽ നിന്ന് പറയുന്നതാണ് അദ്വൈതം. അദ്വൈതത്തിന്റെ ഈ വ്യാഖ്യാനം അദ്വൈതം എന്ന് പറഞ്ഞാലും പോലെ അദ്വൈതം പലതരത്തിൽ വ്യാഖ്യാനം. പലതരത്തിലാണ് വ്യാഖ്യാനം. അദ്വൈതത്തിന്റെ ഈ വ്യാഖ്യാനം എന്ന് പറയുന്നത് അങ്ങനെ എന്താണ്? അറിവിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, ഇതൊക്കെ അന്യം നിന്ന് അന്യമായി ഒന്നുമില്ല. അതൊരു താത്വിക നിലപാടാണ്. എന്നുവെച്ചാൽ ഭൗതികമായൊരു യാഥാർത്ഥ്യം അല്ല. ഭൗതികമായ യാഥാർത്ഥ്യം എന്താണ്? എന്താണ്? ഞാനും നീയും വേറെയാണ്, അതിനകത്ത് സംശയമുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് എനിക്ക് എന്നോട് സ്വാർത്ഥത, എനിക്ക് എന്നോട് ആർത്തി, എനിക്ക് എന്നോട് കൂടുതൽ ഇഷ്ടമൊക്കെ തോന്നുന്നത്. അതുകൊണ്ടാണ്, കാരണം ഇത് ഭൗതികമായ ഒരു യാഥാർത്ഥ്യമാണ്, ഇതിനാർക്കും നിഷേധിക്കാൻ പറ്റില്ല. എല്ലാ മനുഷ്യനും ജീവിക്കുന്ന എങ്ങനെയാണോ അവന്റെ സ്വാർത്ഥത അതിലൊന്നിൽ തന്നെയാണ്. തന്റെ പ്രിയത്തിന് വേണ്ടി തന്നെയാണ് മറ്റുള്ളവരെല്ലാം പ്രിയമായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഭൗതികമായ സ്ഥിതി. ഇത് താത്വിക നിലപാടാണല്ലോ. തന്നെ നിന്ന് അന്യമല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നത് രണ്ടിനും രണ്ടായിട്ട് തന്നെ മനസ്സിലാവും. അപ്പോ എന്താണ് നമ്മൾ ഇതൊക്കെ പറയുന്നു, മനുഷ്യൻ എന്ത് ചെയ്യുന്നു? തത്വത്തിൽ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ശത്രുവിന് ശത്രുവായിട്ടും മിത്രത്തെ മിത്രമായും തന്നെ ഈ തത്വം പറയുന്ന എല്ലാവരും കാണുന്നു അല്ലേ? ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണുമെന്ന് പറയുന്നത് തത്വം. ജീവിതത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ്? മനുഷ്യൻ ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കി തന്നെ ജീവിക്കുന്നത്, അടുപ്പിക്കേണ്ടതിനെ അടുപ്പിച്ചാ ജീവിക്കുന്നത്. അതാണ് വ്യാവഹാരികമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എല്ലാം ഒന്നാണെന്ന് വിചാരിച്ച ആരെങ്കിലും തീ കൊണ്ട് കഴിയിടും, മുറുക്കമ്പാമ്പിനെടുത്ത് ഓടിയിടും. ഇല്ലല്ലോ, എന്താ അങ്ങനെ അകൽച്ച വയ്ക്കുന്നത്? വിസർജ്യം ഭക്ഷിക്കുമോ? എല്ലാം ഒന്നല്ല. എന്തുകൊണ്ടാണ് ചെയ്യുന്നില്ല? അപ്പോ ഇത് താത്വികമായ ഒരു ആശയമാണ്, വ്യാവഹാരികമായ യാഥാർത്ഥ്യം അതാണ്. അപ്പൊ വ്യാവഹാരികമായ യാഥാർത്ഥ്യത്തിൽ നമുക്ക് പരമാവധി സ്വീകരിക്കാമെന്നുള്ള എന്താണോ എന്താണ് സ്വീകരിക്കാമെന്നുള്ളത്, അവിടെ തത്വചിന്തയല്ല സ്വീകരിക്കുന്നത്. അവിടെ നമുക്ക് പരമാവധി സ്വീകരിക്കാമെന്നുള്ളത് നീതിബോധം, നീതി, സാമൂഹ്യ നീതി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിഷയങ്ങളാണ്. അവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം, സാമൂഹ്യ നീതി എന്ന് പറയുന്നത് അവിടെ സ്വീകരിക്കണം. അവിടെയാണ് മനുഷ്യന് സാമൂഹ്യ നീതിയെക്കുറിച്ചും മനുഷ്യ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ ബോധം വരുന്നതും മറ്റൊരു തരമാണ്. ആ തത്വചിന്തയുടെ തലമല്ല. തത്വചിന്തയുടെ തലം എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഈ ഏകത്വ ബോധം ഉണ്ടാകും. അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൻ എന്ത് വേണം? സാമൂഹ്യനീതി, അവകാശബോധം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇതൊക്കെ എന്താണ് വേർതിരിച്ച് തന്നെ മനസ്സിലാണ്. അതെല്ലാം സാമൂഹ്യ ശാസ്ത്രത്തിന്റെ സോഷ്യൽ സൈക്കോളജിയുടെ ഒക്കെ വിഷയങ്ങളാണ് അത്തരം കാര്യങ്ങൾ. അത് ഇന്നിപ്പോ ആൾക്കാർ ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണ് ഭരണഘടന ധാർമ്മികത എന്നൊക്കെ പറയുന്നു. അത് അവിടെയൊക്കെ ഇണത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യും. മനുഷ്യനും മനുഷ്യനും തമ്മിൽ എന്ത് ബന്ധം വേണം, അന്യ മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, മനുഷ്യന്റെ സൗഹാർദ്ദം എങ്ങനെ നിലനിർത്തണം, ജാതി മതം ഇതിനോടൊക്കെ എങ്ങനെ എന്ത് സമീപനം സ്വീകരിക്കണം, സ്ത്രീ പുരുഷ ബന്ധം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം ചർച്ച ചെയ്യുന്നത് തത്വചിന്തയിലല്ല. അതൊക്കെ ചർച്ച ചെയ്യുന്നു അതിന്റെയൊക്കെ പ്രത്യേക സയൻസിലാണ്, ഇതിനൊക്കെ പ്രത്യേകം പ്രത്യേക സയൻസുകളാണ്. ഇതെല്ലാം കൂടെ ഒന്നാകത്തില്ല, പ്രത്യേക നിലപാടുകളാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ആ താത്വികമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്, തത്വചിന്താപരമായ ഒരു യാഥാർത്ഥ്യം. അത് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനമായി തത്വചിന്തകന്മാർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്നുകൊണ്ട് മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തില് എല്ലാ വിഷയങ്ങളെയും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. അതിന് മറ്റു ശാസ്ത്രങ്ങളെ ആശ്രയിക്കും. അവിടെയാണ് മനുഷ്യന് നീതിബോധം മറ്റും ആവശ്യമായി വരുന്ന അവിടെ. അവിടെയാണ് മനുഷ്യന് ആധുനികമായ ചിന്തകൾ ആവശ്യമായി വരുന്നത്. അവിടെയാണ് മനുഷ്യന് ആധുനിക ധാർമ്മികത വേണ്ടി വരുന്നത്. ധാർമ്മികത എന്ന് പറഞ്ഞാലും വേറെയാണ്, എന്താണ് പഴഞ്ചൻ ധാർമ്മികതയല്ല, ആധുനിക ധാർമ്മികത വേണ്ടി വരുന്ന അവിടെയാണ്. തത്വം പറയുമ്പോൾ തന്നെ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. ശരി, സമയം ആയി നമ്മുടെ